യോഗ വൈശിഷ്യം സാധാനം സപ്രത്യാധാനം സസ്ഥൂണം സദാമേല സപ്തദിശത്തു ഭ്രാതൃവ്യാൻ അവരണദ്ധി അയം വാവശിശുർ യോയം മധ്യമപ്രാണ തസ്യേവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണ സ്ഥൂണാന്നം ദാമ തം ഏതാ സപ്താക്ഷരഃ ഉപതിഷ്ഠന്തേ തദ്യായിമാ അക്ഷൻ ലോഹിന്യോ രാജയാ താഭിരേണം രുദ്രോ അന്വായുതു അധയാ അക്ഷൻ ആപഹ താഭി പർജന്യോ യാ കനീനക തയാ ആദിത്യോ യത് കൃഷ്ണം തേന അഗ്നിർ യത് ശുക്ലം തേന ഇന്ദ്രോ അധിരയാ ഏനം വർത്തന്യാ പൃഥിവ്യന്വായത്ത ദ്യൗരുത്തരയാ നസ്യന്നം ക്ഷീയതേ ഏവം വേദ തദേശ ശ്ലോകോ ഭവതി അർവാഗ്ബിലശ്ചമസ ഊർധ്വബുദ്ധ്നഃ തസ്മിൻ യേശോ നിഹിതം വിശ്വരൂപം തസ്യാസത ഋഷയഃ സപ്തതീരേ വാഗഷ്ഠമീ ബ്രഹ്മണാ സംവിദാനേതി അർവാഗ്ബിലശ്ചമസ ഊർധ്വബുദ്ധ്നഃ ഇതീദം തച്ഛിര ഏഷ ഹ്യവാർബിലശ്ചമസ ഊർധ്വബുദ്ധ്നഃ തസ്മിന്നേശോ നിഹിതം വിശ്വരൂപമിതി പ്രാണാ വൈ യേശോ വിശ്വരൂപം പ്രാണാൻ ഏതദാഹ തസ്യ ആസദ ഇഷയ സപ്ത തീരയിതി പ്രാണാ വാ ഇഷയ പ്രാണാൻ ഏതദാഹ വാഗഷ്ഠമീ ബ്രഹ്മണാ സംവിധാനേതി വാഗ്യഷ്ടമീ ബ്രഹ്മണാ സംവിത്തേ ഇമാമേവ ഗോതമ ഭാരദ്വാജൗ അയമേവ ഗോതമോ അയം ഭാരദ്വാജ ഇമാമേവ വിശ്വാമിത്ര ജമദഗ്നി അയമേവ വിശ്വാമിത്രോ അയം ജമദഗ്നി ഇമാമേവ വസിഷ്ഠ കശ്യപോ അയമേവ വസിഷ്ഠോ അയം കശ്യപോ വാഗേവ അതർ വാചാഹ്യന്നം അദ്യതേ അത്രഹ വൈ നാമ യദ് അത്രിരിതി സർവസി അത്താ ഭവതി സർവം അസി അന്നം ഭവതി യ ഏവം വേദ ദേവവ ബ്രഹ്മണോ രൂപേ മൂർത്തം ചൈവ അമൂർത്തം ച മർത്യം ച അമൃതം ച സ്ഥിതം ച യച്ച സച്ച ത്യച്ച തദേതം മൂർത്തം ഹദന്യം വായോസ്ച അന്തരീക്ഷാച്ച ഏതത് മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സത ഇഷരസോ യേഷ തപതി സതോ ഹ്യേഷരസ ധമൂർത്തം വായുശ്ച അന്തരീക്ഷം ച ഏതമൃതം ഏതത് യത് ഏതത്യത് തസ്യ ഏതസ്യ അമൂർത്തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യത ഏതസ്യ ത്യസ്യ ഏഷരസോ യേഷ ഏതസ്മിൻ മണ്ഡലേ പുരുഷസ്തസ്യ ഏഷരസ ഇത്യധിദേവതം അഥ അധ്യാത്മം ഇദമേവ മൂർത്തം യദന്യത് പ്രാണാച്ച യച്ച അയം അന്തരാത്മന്നാകാശേ ഏതന്മർത്യ ഏതത് സ്ഥിതം ഏതത് സത് തസ്യേതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സത ഏഷരസോ യച്ചക്ഷോ സതോ ഹ്യേഷരസ അഥ അമൂർത്തം പ്രാണശ്ച യശ്ച അയമന്തരാത്മന്നാകാശ യത് അമൃതമേതത് യദേതത് ത്യത് തസ്യേതസ്യ അമൂർത്തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യത ഏതസ്യ ത്യസ്യ ഏഷരസോ യോയം ദക്ഷിണേ അക്ഷൻ പുരുഷ ത്യസ്യ ഹ്യേഷരസ തസ്യ ഹേതസ്യ പുരുഷസ്യ രൂപം യഥാ മാഹരജനം വാസോ യഥാ പാണ്ഡവാവികം യഥാ ഇന്ദ്രഭൂപോ യഥാഗ്നിർച്ചർ യഥാ പുണ്ഡരീകം യഥാ സകൃദ്വിദ്യുത്തം സകൃദ്വിദ്യുത്തേവ ഹവ അസ്യ ശരീർഭവതി ഏവം വേദ അഥാത ആദേശോ നേതി നേതി നഹ്യേതസ്മാദിതി നിത്യന്യത് പരം അസ്തി അഥ നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം കഴിഞ്ഞു. ഇനി ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി. കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പല ഭാഗങ്ങളും ഭാഷ്യകാരൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ വിവരിച്ചിട്ടുണ്ട്. അത് വ്യാഖ്യാനങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ചില ഭാഗങ്ങൾ അങ്ങനെയാണ്, വായിച്ചു കഴിഞ്ഞാൽ ഇതെന്തിനാ എഴുതിയിരിക്കുന്നതെന്ന് തോന്നും. അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതനുസരിച്ച് മറ്റുള്ളവരും പറയുന്നുണ്ട്. അതിന് ദുഷ്ടമായ പ്രയോജനം കാണുന്നില്ല, പക്ഷെ ഇതിനൊക്കെ അദുഷ്ട പ്രയോജനം കാണും വായിച്ചാലോ ചിന്തിച്ചാലോ. അത് ആവശ്യമുള്ളവരത് വായിച്ച് മനസ്സിലാക്കുക. കാര്യമായി ഇവിടെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്നറിഞ്ഞിരിക്കുന്നതല്ലാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, മൂർത്തം അമൂർത്തം അങ്ങനെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പൃഥ്വി അപ്പ തേജസ് ഇത് മൂന്ന് മൂർത്തങ്ങളാണ്, വായാകാശം അമൂർത്തങ്ങളാണ്, അതിന്റെ സ്ഥൂല സൂക്ഷ്മരൂപം പിന്നെ ഭാഷ്യകാരൻ അത് വ്യാഖ്യാനിച്ചു. അത് ജീവന്റെ ഉപാധി സൂക്ഷ്മരൂപത്തിലാണ്, ഹിരണ്യഗർഭന്റെ ഉപാധി. ഇങ്ങനെ കുറച്ച് വ്യാഖ്യാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ? ചില ഭാഗങ്ങൾ അങ്ങനെയാണ്, ഈ ഉപനിഷത്തെ തന്നെ വളരെ പ്രയാസപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. ശരി, വളരെ പ്രയാസപ്പെട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു സന്തോഷം തോന്നുമെന്ന് ചോദിച്ചാൽ തോന്നത്തുമില്ല. അതിൽ പിന്നെ അത് ബുദ്ധിമുട്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ട് താല്പര്യമുള്ളവരത് വായിച്ചു നോക്കുക. ഇവിടെ ഇതിന്റെ അവസാന ഭാഗത്ത് സാറിന ഭാഷകാരൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗം, അധ അത ആദേശോ നേതി നീതി, ഇത് ഭാഷകാരൻ എപ്പോഴും പറയുന്ന കാര്യം. ഇതിനകത്ത് ഭാഷകാരൻ ചില പൂർവപക്ഷവും സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ചുരുക്കം പറയുന്നതാണ് മറ്റ് ബൗദ്ധന്മാര് സംഖ്യന്മാര് തർക്കികന്മാരെല്ലാം കരുതുന്ന പോലെയല്ല. ഈ വാസന രാഗാദികളൊന്നും ആത്മാവിലില്ല, അതെല്ലാം അന്ധകരണത്തിന്റേതാണ്. അതിനുവേണ്ടി ഇവിടെ കുറച്ച് പൂർവപക്ഷ സിദ്ധാന്തമൊക്കെ വന്നു അതിനെ സമർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, അതുകൊണ്ട് അതും വിശേഷിച്ചുകൂടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാമസങ്കല്പ വിചികിത്സ ഹൃദയഹ്യവരൂപാണി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിന്റേതാണ്, ആത്മാവിന് സംസ്കാരം വാസന ഇതൊന്നുമില്ല, അതെല്ലാം മനസ്സിലാണ്. ഇത് കുറച്ച് പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ഇവിടെ പറയുന്നു. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തായതുകൊണ്ട് ഇനി വീണ്ടും അതിനാവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. ആവശ്യമുള്ളവർ അവിടെ വ്യാഖ്യാനങ്ങൾ നോക്കി മനസ്സിലാക്കുക. പിന്നെ ചിലർ പറയുന്നുണ്ട്, ചില വ്യാഖ്യാതാക്കൾ, നമുക്കങ്ങനെ മനസ്സിലാകാത്ത ഭാഗങ്ങളിൽ എന്തോ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഒരുപാട് ഗവേഷണം നടത്തേണ്ടതുണ്ടെന്നാണ്. അങ്ങനെയുള്ളവർക്കത് നടക്കാം, രഹസ്യങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതിനും വിരോധമില്ല. ഇവിടെ ഈ പറയുന്ന ഭാഗം അദ്വൈതത്തെ സംബന്ധിച്ച് പ്രധാനമായ കാര്യമാണ്. പിന്നെ ബാക്കി വരുന്നത് ഉപാസനകളെ സംബന്ധിച്ച കാര്യങ്ങൾ. ഉപാസനയും ആർക്കും താല്പര്യമുള്ള കാര്യമില്ല, ആരായിപ്പോ ഉപാസിക്കാൻ പോകുന്നു. അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഏവം വേദ പറയുന്നു, അസ്യ ശ്രീഭവതി ഏവം വേദ. ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് അവന് ശ്രീ ഐശ്വര്യം ഉണ്ടാകുന്നു. അപ്പൊ ഐശ്വര്യം വേണമെന്നുള്ളവരത് ഉപാസിച്ചാൽ മതിയല്ലോ, അല്ലാത്തവരെന്തിനും ഉപാസിക്കുന്നു. അതുകൊണ്ട് അവിടെ വിടാം. ഐശ്വര്യം വേണമെന്നുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കി ഉപാസിക്കാം. അത് കഴിഞ്ഞുള്ള ഭാഗം അഥാത ആദേശോ നീതി നീതി. ഏവം നിരവശേഷം സത്യസ്യ സ്വരൂപവിധായ യത്തത് സത്യസ്യ സത്യം അവോചാമ തസ്യേവ സ്വരൂപാവധാരണാർത്ഥം ബ്രഹ്മണ ഇതം ആരംഭിക്കും. സത്യസ്യ സത്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തു വളരെ ദീർഘമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതാണ് ചർച്ച ചെയ്തത്, സത്യസ്യ സത്യം, പ്രാണാവായി സത്യം, വാ പ്രാണനെന്ന് വന്നു. എന്താണ് ആ പ്രാണൻ? പ്രാണന്റെ രൂപങ്ങളെങ്കിൽ അതാണ് തുടർന്ന് ചെയ്യുന്നത്. അതാണ് നിരവശേഷ സത്യസ്യ സ്വരൂപം ഇത്യവിധായ സത്യസ്യ സത്യം അവോചാമ. ഭാഷ്യത്തിലാണെങ്കിൽ നമ്മളിപ്പോ വായിച്ചു നിർത്തിയതിന്റെ അവസാനത്തെ രണ്ട് മൂന്ന് പാരഗ്രാഫ് അതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. തസ്യവ സ്വരൂപ അവധാരണാർത്ഥം ബ്രഹ്മണ ഇതം ആരഭ്യതേ. ബ്രഹ്മത്തിന്റെ സ്വരൂപ അവധാരണത്തിന് വേണ്ടി മുമ്പ് അത് പലതരത്തിൽ വിശദീകരിച്ചു. വീണ്ടും ഇവിടെ ഭക്ഷ്യകാരം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഉപാസനയാണ്, ഒരു ധ്യാന രീതി, ഒരു ഉപാസനാരീതി. അതിന്റെ ഫലം ശ്രീയും പറഞ്ഞു ഐശ്വര്യം. ഐശ്വര്യത്തെ കാംക്ഷിക്കുന്നവൻ അങ്ങനെ ഉപാസിക്കുന്നു, അവന് ഐശ്വര്യം ഉണ്ടാവും. ഇവിടെ തത്വത്തെക്കുറിച്ച് പറയുന്നു. തത്വത്തെ വേണ്ടവൻ ഇനിയുള്ള ഭാഗത്തെ കുറിച്ച് വിചാരം ചെയ്യുക. അധാനന്തരം സത്യസ്യ സ്വരൂപ നിർദ്ദേശ അനന്തരം. മുമ്പ് സത്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സത്യസ്യ സത്യം തദേവ അവശേഷിച്ചത്. ഇനി സത്യത്തിന്റെ സത്യത്തെക്കുറിച്ച് പറയുന്നു. സത്യത്തിന്റെ സത്യം പറഞ്ഞ നേരത്തെ പ്രാണാവൈ സത്യം, പ്രാണനെ കുറിച്ച് പറഞ്ഞു സത്യം. അതിനെക്കുറിച്ച് പലതരത്തിലും പറഞ്ഞു. സമഷ്ടി വ്യഷ്ടി ഈ രീതിയിലെല്ലാം കൂടെ വ്യാഖ്യാനിച്ചു. ഇനി അതിന്റെ സത്യം എന്താണ്? തദൈവ അവശേഷിക്കുക, ബ്രഹ്മസത്യം. ഇനി അതേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അതിന് താഴോട്ടുള്ള എല്ലാം വ്യാഖ്യാനിച്ചു. പ്രാണനും മനസ്സും വാസനയും സംസ്കാരവും സമഷ്ടിയും വ്യഷ്ടിയും എല്ലാം പറഞ്ഞു. ഇനി ഈ പ്രകടനത്തിൽ അവശേഷിക്കുന്ന അതാണ്. യസ്മാത് അതഹ തസ്മാ സത്യസ്യ സത്യം സ്വരൂപം നിർദ്ദേക്ഷ്യാമഹ. സത്യത്തിന്റെ സത്യം. ഈ സത്യത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സത്യം ഉണ്ടോ? ഇവിടെ പറയുന്ന ഒരു സത്യം തന്നെ. ഇവിടെ മുമ്പ് പറയും ദിവ ബ്രഹ്മണോ മൂർത്തഞ്ച മൂർത്തഞ്ച. ഇതെല്ലാം ബ്രഹ്മത്തിന്റെ രൂപം തന്നെ. മൂർത്തമായിരിക്കുന്നു, അമൂർത്തമായിരിക്കുന്നു. അമൂർത്തമായിരിക്കുന്ന ആകാശവായുവും മൂർത്തമായിരിക്കുന്ന പൃഥ്വി തേജസ്സുകളും എല്ലാം ബ്രഹ്മത്തിന്റെ രൂപം തന്നെ. ബ്രഹ്മത്തിന്റെ രൂപമാണെങ്കിൽ ഇതെല്ലാം സത്യം തന്നെ. ബ്രഹ്മം സത്യമാണ്. ബ്രഹ്മത്തിന്റെ രൂപം അസത്യമാകും ഇല്ല. അതുകൊണ്ട് ഈ കാണുന്നതല്ല സത്യം തന്നെ. പക്ഷെ കാണുന്നതല്ല സത്യം എന്ന് പറഞ്ഞാൽ ഇത് സത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. അതാണ് സത്യം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പോ ഈ കാണുന്ന നമുക്ക് അസത്യമായി അനുഭവപ്പെടുന്നു, സത്യമായി അനുഭവപ്പെടുന്നില്ല. ഇതൊക്കെ നശിക്കുന്നതാണ്, ഉണ്ടായതാണ്, അങ്ങനെയാണ് അനുഭവം. ഇതിന്റെ സത്യം എന്നുവെച്ചാൽ ഇതിന്റെ സ്വരൂപം, ഈ കാണുന്ന സത്യത്തിന്റെ വാസ്തവ സ്വരൂപം. അതുകൊണ്ട് ഇതിന് സത്യം എന്ന് പറയുന്നതിന് ദോഷമുണ്ട്. പക്ഷെ ഇതിനൊരു വാസ്തവ സ്വരൂപമുണ്ട്, നിർദ്ദേക്ഷ്യം. അത് നിർദ്ദേശിക്കും. ആദേശോ നിർദ്ദേശോ ബ്രഹ്മണ. അതിനെക്കുറിച്ചുള്ള ആദേശം, അതിനെക്കുറിച്ചുള്ള ഉപദേശം. അപ്പൊ ബ്രഹ്മത്തെ ഈ സത്യമായിട്ട് കണ്ടാൽ മാത്രം പോരാ, ഇതിന്റെ പരമാർത്ഥ സ്വരൂപമായി കാണണം. തിരകളുടെ പരമാർത്ഥ സ്വരൂപമായി ജലത്തെ കാണുന്നത് പോലെ അത് സത്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അവിടെ ജലമെന്നല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടത് സത്യം തന്നെ. പക്ഷെ അതിനെ തിരയായി കണ്ടാൽ മതിയോ? ജലമായി കാണണം. കപ്പിലെ രസവും നിർദ്ദേശ നീതി നീതി ഇത്യേഷം നിർദ്ദേശ. ഇതിന്റെ സത്യത്തെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഉപദേശം, നിർദ്ദേശം എന്ന് വെച്ചാൽ ഉപദേശം, നീതി നീതി എന്നാണ്. ഇത് വളരെ പ്രസിദ്ധമാണ്, നീതി നീതി. ഇത് സത്യത്തിന്റെ സത്യത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് എന്നാണ്. സത്യമായി കാണുന്ന ഇതിന്റെ എല്ലാം സത്യം. ഇത് സത്യം എന്ന് പറയുന്നത് ഇത് സത്യത്തിന്റെ തന്നെ രൂപമാണ്, സ്വരൂപമാണ്, അതുകൊണ്ട് സത്യം എന്ന് പറയും. പക്ഷെ ഇതിൽ ഇനിയൊരു സത്യമുണ്ട്. നനു കഥമാഭ്യാം നേതി നേതി ശബ്ദാഭ്യാം സത്യസ്യ സത്യം നദ്ദിദിക്ഷിതം. നേതി നേതി എന്നുള്ള ഈ രണ്ട് പ്രയോഗങ്ങളെ കൊണ്ട് സത്യത്തിന്റെ സത്യത്തെ ബോധിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും. സത്യത്തിന്റെ സ്വരൂപത്തെ, ഈ കാണുന്ന സത്യത്തിന്റെ സ്വരൂപത്തെ നേതി നേതി എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. ഇത് സത്യമാണെന്ന് പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ പിന്നെ നേതി നേതി എന്തിനു? ഇത് സത്യം, പിന്നെ ഇതിനെ ചൂണ്ടിയിട്ട് ഇതി എന്ന് വെച്ചാൽ ഇതം ഇതല്ല ഇതെല്ലാം എന്തിനു പറയണം? ഉച്ചതേ പറയാം, സർവോപാധി വിശേഷ അപോഹേന. അത് പറയുന്നതിന് എന്താണ്? സർവോപാധി വിശേഷങ്ങളെയും നിരസിക്കാൻ വേണ്ടിയിട്ട്. ഇത് സത്യം തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സത്യത്തിന്റെ സത്യത്തെ മനസ്സിലാക്കുന്നതിന് ഈ സർവോപാധികളെയും നിഷേധിക്കണം. എന്തുകൊണ്ട്? യസ്മിൻ ന കശ്ചിത് വിശേഷവസ്തി. ഇവിടെ വിശേഷമായിട്ടാണ് ഇതിനെ അറിയുന്നത്, മൂർത്ത അമൂർത്ത രൂപത്തിൽ, നാമരൂപാത്മകമായി, ശബ്ദസ്പർശ രൂപരസ രൂപത്തിൽ. ഇത് സത്യം തന്നെ, ബ്രഹ്മവസ്തു തന്നെ. പക്ഷെ പല വിശേഷങ്ങളോടുകൂടി അറിയുന്നുകൊണ്ട് ഇവിടെ നിർണയിക്കാൻ പറ്റുന്നില്ല എന്താണ് സത്യം. യസ്മിന്ന കശ്ചിത് വിശേഷവസ്തി, എവിടെയാണോ അങ്ങനെ യാതൊരു വിശേഷവും ഉണ്ടാകുന്നത്. നാമവ രൂപം വ കർമ്മവ ഭേദോവ ജാതൃവ ഗുണോവ അവിടെ നാമമില്ല, പേരില്ല, രൂപമില്ല, നിറമോ ആകൃതികളോ ഇല്ല, കർമ്മമില്ല, ഭേദമില്ല, പരസ്പരം ഭേദം, പരസ്പര ബന്ധം, ജാതിയില്ല, ഗുണമില്ല. ജാതി എന്ന് പറയുന്ന വസ്തുധർമ്മത്തെ ഉദ്ദേശിച്ചല്ല, നമ്മൾ പറയുന്ന ജാതിയല്ല, വസ്തുധർമ്മങ്ങളില്ല, ഗുണങ്ങളില്ല, രൂപരസാദി ഗുണങ്ങളില്ല. തദ്വാരേണ ഹി ശബ്ദപ്രവൃത്തിർ ഭവതി. ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് ശബ്ദപ്രവൃത്തി. ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ വേണം, നാമമോ രൂപമോ കർമ്മമോ സംബന്ധമോ ജാതിയോ ഗുണമോ. ഇതിനെ ശബ്ദപ്രവൃത്തി നിമിത്തങ്ങളെന്ന് പറയും. ഒരു ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനുള്ള നിമിത്തം. തദ്വാരേണ ഹി ശബ്ദപ്രവൃത്തി. ഇതൊന്നുമില്ല, ഒരു ശബ്ദം കൊണ്ടും ഇതിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നതിനപ്പുറം വിധിമുഖമായി ബോധിപ്പിക്കുന്നു എന്ന് പറയും. ഇതെന്താ ചോദിക്കുന്നത്? ഇത് പുസ്തകമാണ്. അതിനെ വിധിമുഖമായി ബോധിപ്പിക്കുന്നു. മേശപ്പുറത്തിരിക്കുന്ന സാധനം എടുക്കണം, എന്താണ് എടുക്കേണ്ടത്? വാച്ചെടുക്കണ്ട, പേന എടുക്കണ്ട, ഇങ്ങനെ പിന്നെ എന്താണുള്ള അതെടുക്കുക, അത് പുസ്തകം. നിഷേധം മുഖേന ബോധിപ്പിക്കുന്നു. രണ്ടു തരത്തിലും ബോധിപ്പിക്കാറുണ്ട്. നമ്മൾ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെ ഇത് വേദം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവിടെ ആരുണ്ട്? പറയുന്നു അവിടെ രാമനുണ്ട്, വേണ്ട കൃഷ്ണനുണ്ട്, വേണ്ട കേശവനുണ്ട്, വേണ്ട അവിടുന്ന് ഒരാളെ വിളിക്കണം, പക്ഷെ ഇവരാരും വേണ്ട, ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട, എന്നാൽ വിളിക്കും. ശേഷിക്കുന്ന ആളിനെ നിഷേധ മുഖേന ബോധിപ്പിക്കുന്നു. ശേഷിക്കുന്നതിന് പ്രാപ്തമായതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതിന് അല്ലെങ്കിൽ നേരിട്ട് പറയുന്നു, ആ അവിടെ ഇരിക്കുന്ന കേശവനെ വിളിക്കുക. അപ്പൊ രാമനും കൃഷ്ണനും ഒക്കെ പോയി നേരിട്ട്. അപ്പോ നേരിട്ട് ബോധിപ്പിച്ചാൽ അത് വിധി മുഖേന എന്ന് പറയും. വിധി എന്ന് വെച്ചാൽ നേരിട്ടെന്നുള്ള അർത്ഥത്തിലാണ്. നിഷേധി മുഖേന എന്ന് വെച്ചാൽ നേരിട്ട് പറയേണ്ടതിനെല്ലാം നിഷേധിച്ചിട്ട്. ഇവിടെ അങ്ങനെ ബോധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് വിധി മുഖേന ബോധിപ്പിക്കണമെങ്കിൽ അവിടെ നാമം, രൂപം, കർമ്മം, ജാതി, ഗുണം ഇതെന്തെങ്കിലും എല്ലാം വേണം. ഉള്ളതിനെ വിധി മുഖേന ബോധിപ്പിക്കുന്നു. രാമൻ ഒരാളെ ബോധിപ്പിക്കുന്നു ആ നാമത്തിലൂടെ ബോധിപ്പിക്കുന്നു. വെളുത്ത സുന്ദരൻ എന്ന് പറയുന്നു. രൂപത്തിലൂടെ ബോധിപ്പിക്കുന്നു. പാചകൻ, പാചകം ചെയ്യുന്നവൻ. കർമ്മത്തിലൂടെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ജാതിയിലൂടെ, ഗുണത്തിലൂടെ എല്ലാം ബോധിപ്പിക്കും ഒരു വസ്തുവിൽ. ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുമ്പോൾ അങ്ങനെ ശബ്ദാർത്ഥ സംബന്ധം വരും, അതിലൂടെ ബോധിപ്പിക്കാൻ കഴിയും. യസ്മിന്ന കശ്ചിത് വിശേഷ വസ്തി. പക്ഷെ ഇവിടെ ഈ തത്വത്തെ അങ്ങനെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല, നിഷേധ മുഖേന ബോധിപ്പിക്കാൻ കഴിയും. ഇന്നത്തെ ഏഷാം കശ്ചിത് വിശേഷോ ബ്രഹ്മണ്യസ്തി. ബ്രഹ്മത്തെ സംബന്ധിച്ച് വിശേഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നാമം, വരൂപം, കർമ്മം, സംബന്ധം, ജാതി, ഗുണം ഇതൊന്നുമില്ല. ശബ്ദപ്രവൃത്തിക്കുള്ള നിമിത്തങ്ങളൊന്നുമില്ല, ഇതൊന്നും അവിടെയില്ല. ശേഷം ഇവയിൽ കശ്ചിത് വിശേഷോ ബ്രഹ്മണ്യസ്തി. അതൊന്നും നിർദ്ദേശശക്തി ഇതം തത്. അതുകൊണ്ട് ബ്രഹ്മത്തെ ഇത് ഇത് രാമനാണ്, ഇത് കൃഷ്ണനാണ് എന്ന് പറയുന്നവർ ഇത് ബ്രഹ്മമാണെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല. അവിടെ ഈ നാമരൂപാദികൾ ഒന്നും തന്നെ ഇല്ല. ഗോരസോ സ്പന്ദതേ ശുക്ലോ പിഷാണി യഥാലോകെ നിർദ്ദേശിച്ചത്. ഇപ്പൊ പശു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. പശുവിനെ കുറിച്ച് പറയുന്നു, ഇതായി പശു, ഇത് സഞ്ചരിക്കുന്നു, നടക്കുന്നത്, അതാണ് പശു. സ്പന്ദനം കർമ്മത്തെ പറയുന്നു. ശുക്ലോ വിഷാണി അതിന്റെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നു, അത് വെളുത്ത നിറമുള്ളതാണ്, കൊമ്പുള്ളതാണ്. യഥാലോക നിർദ്ദേശിച്ചത്. സാധാരണ ഒരു കാര്യത്തെ വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ രീതിയിലാണ്, ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്? ഗുഹശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തങ്ങളെല്ലാം അവിടെയുണ്ട്. അതിന്റെ ലക്ഷണം, അതിന്റെ നിറം, കൊമ്പ് തുടങ്ങിയ അതിന്റെ ലക്ഷണം, ചലനം, ഗോ ഗച്ഛതി സഞ്ചരിക്കുന്നതിനാണ് ഗോ എന്ന് പറയുന്നത്. അവിടെ ഉത്പത്തിയിൽ നിന്ന് അർത്ഥം കിട്ടുന്നു. എല്ലാ തരത്തിലും ആ വസ്തുവിനെ ഗോ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാം. ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ വ്യുത്പത്തി അർത്ഥം തന്നെ, ശബ്ദശക്തി തന്നെ ആ വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തെ അങ്ങനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ലേ? ശബ്ദശക്തിയിലൂടെ നേരിട്ടതാ ഇതാണ് ആ തത്വം എന്നിങ്ങനെ ബോധിപ്പിക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെ? അധ്യാരോപിത നാമരൂപ കർമ്മദ്വാരേണ ബ്രഹ്മ നിർദ്ദേശിതേ. ബ്രഹ്മത്തെ അങ്ങനെ നിർദ്ദേശിക്കണമെങ്കിൽ ആ തത്വത്തെ, സത്യത്തിന്റെ സത്യത്തെ അങ്ങനെ നിർദ്ദേശിക്കണമെങ്കിൽ അവിടെ നാം രൂപകർമ്മങ്ങളെല്ലാം അവിടെ ആരോപിക്കേണ്ടി വരും. ഇല്ലാത്തതിനവിടെ കൽപ്പിച്ചിട്ട് അതിലൂടെ നിർദ്ദേശിക്കും. വിജ്ഞാനമാനന്ദം ബ്രഹ്മ, ആ തത്വത്തിൽ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ കൽപ്പിക്കും. എന്നിട്ട് ആ വിജ്ഞാനം എന്ന് പറയുന്ന ശബ്ദത്തിന് ആ ബ്രഹ്മതത്വവുമായിട്ടുള്ള ബന്ധത്തെ കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു അത് വിജ്ഞാനമാണ്, വിജ്ഞാന സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്, വിജ്ഞാനഘനമാണ്, അത് സ്വസ്വരൂപമാണ് ബ്രഹ്മാത്മാ. ഇവിടെയെല്ലാം നമ്മൾ ഈ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ അവിടെ വാച്യമല്ല ബ്രഹ്മം എന്നാണ് പറയുന്നത്. ആ ശബ്ദം അതിന്റെ ശക്തിയിലൂടെ ശ്രോതാവിൽ പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല ബ്രഹ്മം, ആ തത്വം. വാസ്തവത്തിലുള്ള ഒരു ശബ്ദത്തിലൂടെ അതിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. കല്പിതമായ ഒരു ശബ്ദത്തിലൂടെ അത് ബോധിപ്പിക്കുന്നു, അതിനെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? ആ ശബ്ദത്തിന്റെ അർത്ഥമായിട്ടല്ല. പുസ്തകം എന്നുള്ള ശബ്ദം പറയുന്നു, അത് ഈ വസ്തുവിനെ തന്നെ ബോധിപ്പിക്കുന്നു. എന്നുള്ള ശബ്ദത്തിന് ഈ വസ്തുവിനെ നേരിട്ട് വെളിപ്പെടുത്താനുള്ള ശേഷിയുണ്ട്. അതിന് ശബ്ദശക്തി എന്ന് പറയും. അവിടെ പുസ്തകം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു താല്പര്യമില്ല. ഈ ശബ്ദശക്തിക്ക് അല്പുറമുള്ള ഒരു താല്പര്യം അതിനില്ല. വിജ്ഞാനം, ആനന്ദം, വിജ്ഞാനഘന, ബ്രഹ്മ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പറയുമ്പോൾ ഇതുപോലെയല്ല. ആ ശബ്ദശക്തിക്കപ്പുറം, അതാണ് അതിന്റെ താല്പര്യം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നിനെയാണ് അത് ബോധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ശബ്ദത്തിന്റെ അർത്ഥമായി അതിനെ ഗ്രഹിക്കരുത്. ഒരു ശബ്ദത്തിന്റെയും, സച്ചിദാനന്ദം എന്ന് പറയുന്ന ശബ്ദമായാലും ശരി, ആ ശബ്ദത്തിലൂടെ എന്തോടെ ലക്ഷ്യമാക്കുന്നുണ്ട്. അത് ആ ശബ്ദത്തിന്റെ വാച്യമല്ല. പിന്നെ എങ്ങനെ ഇതിനെ നിർദ്ദേശിക്കും? യഥാ പുനഃസ്വരൂപമേ നിർദ്ദിദിക്ഷിതം ഭവതി നിരസ്ത സർവോപാധി വിശേഷം പ്രധാന ശക്തി കേനചിത് പ്രകാരേണ നിർദ്ദേഷ്ടം യഥാ അയമേവ ഭുപായു വിദ്യുത പ്രാപ്തം നിർദ്ദേശ പ്രതിഷേധദ്വാരേണ. എപ്പോഴാണോ ആ സ്വരൂപത്തെ, ആ പരമാർത്ഥ വസ്തുവിന് സ്വരൂപമെന്നോ പരമാർത്ഥ വസ്തുവെന്നോ ചിന്മാത്രമെന്നോ സന്മാത്രമാണോ ആനന്ദ സ്വരൂപമാണെന്നോ, എല്ലായിടത്തും ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരേ ഒരു ദോഷം ഒന്ന് തന്നെ, ഏത് ശബ്ദം ഉപയോഗിച്ചാലും സ്വരൂപമെന്ന് പറഞ്ഞാലും ശരി, അതാ ശബ്ദാർത്ഥമായിട്ടല്ല അറിയപ്പെടുന്നത്. ശബ്ദാർത്ഥമായി അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പിന്നെ നിരസ്ത സർവോപാധി വിശേഷം, അതിനെ ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ്? നിരസ്ത സർവോപാധി വിശേഷം, സർവോപാധികളും നിരാകരിച്ചിരിക്കുന്നത്. അവിടെ പിന്നെ ഇങ്ങനെ ബുദ്ധി എത്തും, വാക്കെങ്ങനെ എത്തും? ഒരു ഈ വസ്തുവിനെ പുസ്തകത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിരുന്നു ശബ്ദം. ശബ്ദം ഉൾപ്പെടെയുള്ള സർവ ഉപാധികളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ ശേഷിക്കുന്നത് നിരുപാധികമെന്നേ പറയാൻ പറ്റും. ആ പദത്തിന്റെ അർത്ഥമല്ലാതെ നിർദ്ദേശിച്ചും ആ ഒരു അവസ്ഥയിൽ ഇതിനെ ഒരു തരത്തിലും നിർദ്ദേശിക്കുക സാധ്യമല്ല. ശബ്ദശക്തിയിലൂടെ നിർദ്ദേശിക്കാൻ സാധ്യമല്ല. പിന്നെന്താണ് തദായമേ അഭിവാപ്യം? പിന്നെ ഒരേ ഒരു ഉപായമേ ശേഷിക്കുന്നുള്ളൂ. വിധി മുഖേന ഇതിനെ നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഉപായം എന്താണോ, ഇത് പ്രാപ്ത നിർദ്ദേശ പ്രതിഷേധദ്വാരേണ, ഇതിന്റെ ഉപദേശങ്ങൾ എന്താണോ പ്രാപ്തമാകുന്ന അതിനെല്ലാം നിഷേധിക്കുക. ഇതല്ല ഇതല്ല ഇതല്ല ഇതല്ല ഇങ്ങനെ നിഷേധിക്കുക. നേരി നേരി നിർദ്ദേശം ഒരു ശബ്ദത്തിലൂടെയും ഈ തത്വത്തെ അറിയാൻ പോയെങ്കിൽ ഈ തത്വത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എല്ലാ ശബ്ദങ്ങളും വ്യർത്ഥമാണല്ലോ. അതുകൊണ്ടാണ് ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ വാച്യമല്ല ഇത്. പിന്നെ ഇതെങ്ങനെ അറിയുന്നത്? ഈ നിഷേധങ്ങൾ അല്ല അല്ല അല്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ നിഷേധങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു അവധി അത് വേണം. നിഷേധങ്ങൾക്കൊരു അവസാനം വേണം. ഇതെവിടെ ചെന്നിരിക്കും? ബാഹ്യമായാണെങ്കിൽ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ ഇതിനെല്ലാം നിഷേധിക്കുന്നു. ശബ്ദമല്ല, രൂപമല്ല, രസമല്ല, ഗന്ധമല്ല. ഉള്ളിലാണെങ്കിൽ ശരീരമല്ല, ഇന്ദ്രിയമല്ല, മനസ്സല്ല, കർണമല്ല, പ്രാണനല്ല, എല്ലാം നിഷേധിക്കുന്നു. ഇപ്പൊ ബാധ നിഷേധിച്ചാൽ ശേഷിക്കുന്നു ബാധ അവധി. അങ്ങനെ അതെവിടെ വന്നു ചേരും? തന്നെ തന്നെ വന്നു ചേരും. തന്നെ നിഷേധിക്കാൻ പറ്റുന്നില്ല തനിക്ക്. ബാക്കി സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാലും ഒരുവന് നിഷേധിക്കുന്നവനെ നിഷേധിക്കാൻ വയ്യ. കാരണം നിഷേധിക്കുന്നതിന് താൻ ആവശ്യമാണ്. താനല്ലെങ്കിൽ പിന്നെ ആരാ നിഷേധിക്കുന്നു? നിഷേധിച്ച് അവസാനം നിഷേധിക്കാൻ വയ്യാതെ അവശേഷിക്കുന്ന താൻ, അതാണ് അത് എന്നാ പൂർത്തിയുന്നു. എന്തുകൊണ്ട്? അത് ആ താൻ സ്വയം പ്രകാശിക്കുന്നവനാണ്, സത്സ്വരൂപനാണ്, ചിസ്വരൂപനാണ്, ആനന്ദ സ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകാശിക്കുന്നവനാണ്. അപ്പോ നേതി നേതി നിഷേധം തന്നിലെത്തിച്ചേരുന്നു. അവിടെ സർവത്തെയും നിഷേധിക്കുന്നു, തന്നെ സ്വയം പ്രകാശരൂപനായിരിക്കുന്ന തന്നെ ഒഴികെ ബാക്കിയില്ലാത്ത. അതാണ് ബാധാവധിയായി ഇതിനെ ഗ്രഹിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ശരി, തന്നെ ഗ്രഹിക്കുന്നതിന് ഇതിന്റെ ആവശ്യമുണ്ടോ? തന്നെ ഗ്രഹിക്കേണ്ടതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗ്രഹിക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ ആവശ്യമില്ല. താൻ എന്താണോ, സ്വയം പ്രകാശിക്കുന്നവനാണോ? അതുകൊണ്ടാണ് നേതി നേതി എന്ന് പറയുന്നത് തന്നിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നു. ജാഗ്രതത്തിനും സ്വപ്നത്തിനും താനുണ്ട്. അവിടെയെല്ലാം ഞാൻ ഞാനെന്ന് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. സുഷുതിയിലും ഞാനുണ്ടായിരുന്നു. അവിടെ ഏത് ശബ്ദത്തിന്റെ സഹായത്തോടെയാണ് അറിഞ്ഞത്? അവിടെ ശബ്ദം ഉണ്ടായിരുന്നു, അവിടെ അവശേഷിച്ചല്ലോ, അതാണ് ബാധാവധി എന്ന് പറയുന്നത്. അപ്പൊ തന്റെ അസ്തിത്വത്തിന്, തന്റെ നിലനിൽപ്പിന് ഒരു ശബ്ദത്തിന്റെ ആവശ്യമില്ല, അത് സ്വതസിദ്ധമാണ്. അതുകൊണ്ട് നേതി നേതിന്ന് ബാക്കിയുള്ളതിനെല്ലാം നിഷേധിച്ചാൽ അവസാനം നിഷേധിക്കാൻ വയ്യാത്ത തന്നിൽ വന്ന് നിൽക്കും. ബാധാവതി. എന്തുകൊണ്ട്? നിഷേധത്തിനൊരു അവധി ഉണ്ടായാലേ പറ്റൂ, അല്ലാതെ നിഷേധിക്കാൻ സാധ്യമല്ല. അതും ആപേക്ഷികമാണ്. ഒന്നിന് അപേക്ഷയാണെന്ന് പറയുന്ന അതല്ല, മേശപ്പെടുത്തിരിക്കുന്ന വാച്ചല്ല, പേനയല്ല എന്ന് പറയുമ്പോൾ ഓരോന്നിനെ അപേക്ഷിച്ച പറയുന്നു. പിന്നെ ശേഷിക്കുന്ന അത് പുസ്തകം. അതുപോലെ ഇവിടെ ഈ നിഷേധം തന്നിൽ വന്നു ചേരുന്നതുകൊണ്ട് ആണ് പറയുന്നത് ശബ്ദത്തിന്റെ ആവശ്യമില്ല. ശരി, തന്നെ അറിയാൻ ശബ്ദം വേണമല്ലോ. അഹമഹം എന്നാണ് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹം അനുഭവമില്ലാതെ തന്നെ അറിയുന്നില്ല. അതിനഹം വേണം. അഹം എന്ന് പറയുന്ന ഒരു ശബ്ദാകാരമാണ്. അഹം എന്നുള്ള ശബ്ദത്തിന്റെ സഹായത്തോടുകൂടിയാണ് അറിയുന്നത്. പിന്നെ അവിടെ ഈ ശബ്ദം വേണമല്ലോ. തന്നെ അറിയുന്നിടത്ത് ശബ്ദം ആവശ്യമുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞത് വേണ്ട. ശബ്ദത്തെ കൂടാതെയും അഹം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ശബ്ദമുണ്ട് അവിടെ, അതാണ് സുഷുപ്തി. പക്ഷെ അത് ബാധാവധി എന്നങ്ങനെ പറയാൻ പറ്റും? സുഷുപ്തിയിൽ ആരാ ബാധിക്കുന്നത്? അവിടെ അത് മാത്രമല്ലേ ഉള്ളൂ, അതും ബാധാവധിയാണ്. ജാഗ്രത സ്വപ്നങ്ങളുടെ ബാധ അവിടെ സഹജമായി സംഭവിക്കുന്നു. സുഷുതിയിൽ സ്ഥിതി ചെയ്യുന്നവൻ ആ തുര്യൻ, ആ തുര്യനാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ ജാഗ്രത സ്വപ്നങ്ങളുടെ ബാധ അവധി, ഇത് ബാധിച്ചു പോയാൽ ശേഷിക്കുന്ന ആ തുര്യൻ അവിടെ ജാഗ്രത സ്വപ്നങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും? കഴിയത്തില്ല, കാരണം അതിനെ ബാധിച്ചു കഴിഞ്ഞു, ശേഷിച്ചതാണ്. അതിനാണ് നമ്മൾ സുഷുപ്തൻ എന്ന് പറയുന്നത്. അത് ബാധാവധി. അവിടെ ഒരു ശബ്ദത്തിന്റെ ആവശ്യമില്ല, അത് സ്ഫുരിക്കുന്നതിന്. ഏത് ശബ്ദം കൊണ്ടാണ് സ്ഫുരിച്ചത്? കാരണം ഒരു ശബ്ദം കൊണ്ടൊന്ന് സ്ഫുരിക്കുകയാണെങ്കിൽ ഉടൻ തന്റെ അന്ധക്കരണം അതിനെ പിടിച്ചെടുക്കും. ഇതാ ഇതാണ്, അതാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലുമൊക്കെ ഈ ശബ്ദം കൊണ്ടിത് സ്ഫുരിച്ചപ്പോൾ ഉടൻ പിടിച്ചു ഇത് ഞാൻ. ഇവിടെ ഞാൻ എന്നുള്ള അനുഭവം കൂടാതെ തന്നെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പോയി, എങ്ങനെയോ പോയി, സ്വയം തന്നെ പോയി എന്ന് പറയാം. ഇപ്പൊ ശേഷിച്ചത് ബാധാവതി. അവിടെ ശബ്ദത്തിന്റെ ആവശ്യമില്ല, എന്നാൽ അത് സ്ഫുരിക്കുന്നു, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുതി എന്ന് പറഞ്ഞ് പ്രകാശിക്കുന്ന കാര്യം തർക്കമില്ലാണ്. അതുകൊണ്ടാണ് ശബ്ദത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ജാഗ്രത സ്വപ്നങ്ങളെന്നാ പറയാം, ഇതെന്നാ ഈ ജാഗ്രത അല്ല, ജാഗ്രത ശരീരമല്ല, ജാഗ്രത വിഷയങ്ങളല്ല, സ്വപ്നം ഇതെന്നാ, സ്വപ്ന വിഷയങ്ങളല്ല. അവിടെ എന്ത് ചെയ്യുന്നു? സ്വരൂപിതം, സ്വരൂപത്തെ തന്നെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. നിരസ്ത സർവോപാധി വിശേഷം തദാനശക്തിയിലേക്ക് എനജിത പ്രകാരം നിർദ്ദേശമാക്കും. അതിന് ഒരു തരത്തിലും നിർദ്ദേശിക്കാൻ സാധ്യമല്ല. എന്താ സുഹൃത്തിയിൽ അവശേഷിച്ച ആ പുരുഷനെ ഏതെങ്കിലും ഒരു തരത്തിൽ നിർദ്ദേശിക്കാൻ കഴിയും? എന്തെങ്കിലും ശബ്ദം കൊണ്ട് പറയാൻ കഴിയും? ഒരു തരത്തിലും നിർദ്ദേശിക്കാൻ കഴിയ, ഭാവാത്മകമായി നിർദ്ദേശിക്കാൻ കഴിയ. തദായമേവ അഭിപ്രായവും. അപ്പൊ നമുക്ക് പറയാം, സുഹൃത്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയാം. എന്താണോ അവിടെതായി, ഞാനുണ്ടായിരുന്നില്ല, എന്റെ ശരീരം ഉണ്ടായിരുന്നില്ല, എന്റെ ഇന്ദ്രിയങ്ങളുണ്ടായിരുന്നില്ല, എന്റെ മനസ്സുണ്ടായിരുന്നില്ല, എന്റെ പ്രാണനുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഓരോന്നും നിഷേധിക്കാനേ പറ്റൂ. അയമേവ അഭ്യുപായം, ഇതേ ഉള്ളൊരു വഴി. ഇത് പ്രാപ്ത നിർദ്ദേശ പ്രതിഷേധ്വാരണ, പ്രാപ്തമായതിനെല്ലാം നിഷേധിക്കും, ജാഗ്രത സ്വപ്നങ്ങളെല്ലാം നിഷേധിക്കുക. നേതി നേതി നിർദ്ദേശം, നേതി നേതി ഇതെന്ന ഇതെന്ന ഇതല്ല ഇതല്ല നിഷേധിച്ചാൽ ശേഷിക്കുന്നത്. അവിടെ ശബ്ദത്തിന്റെ ആവശ്യം ആത്മാവ് ശബ്ദത്തെ ആശ്രയിച്ചല്ല പ്രകാശിക്കും. ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശബ്ദത്തെ ആശ്രയിക്കുന്നു. സുഷുപ്തിയിൽ ഏതൊരുവനാണോ നിരാശ്രിതനായിരുന്നത് അവനെ തന്നെ ജാഗ്രത സ്വപ്നങ്ങളിൽ ശബ്ദ ആശ്രിതനായി വെളിപ്പെടുത്തുന്നു. ശ്രുതി അതിനെ ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ധരിക്കുന്നത് എന്താണ്? ശബ്ദമില്ലെങ്കിൽ ഇതിനെങ്ങനെ അറിയാൻ പറ്റും? സച്ചിദാനന്ദം എന്ന് പറയാതെ എങ്ങനെ അറിയാൻ പറ്റും? തന്നെ ആരും സച്ചിദാനന്ദം എന്നല്ല അറിയുന്നു. അറിഞ്ഞിട്ട് സച്ചിദാനന്ദം എന്നറിയുന്നുണ്ടോ? ഇല്ല. താൻ സ്വയം അറിവായിരിക്കുന്നു, താൻ സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്നു. അവിടെ സച്ചിദാനന്ദം എന്നുള്ള ശബ്ദത്തിന്റെ ആവശ്യമില്ല. ഒരു ശബ്ദത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനെന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് തന്നെ സ്വയം പ്രകാശം, അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ സത്വത്തെ, ജ്ഞാനത്തെ, ആനന്ദത്തെ എല്ലാം സ്വയം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ, സ്വസ്വരൂപത്തെ സാക്ഷാത്തായി നിർദ്ദേശിക്കുന്നില്ല എന്ന് വിചാരിച്ചത് അജ്ഞേയമല്ല, അതാ പറഞ്ഞു വരുന്നു. അറിയപ്പെടാത്തതല്ല, സ്വയം അറിവിന്റെ സ്വരൂപമാണ്, അത് സ്വയം അറിവാണ്, അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ശബ്ദത്തിന്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിന്റെ ആവശ്യം പോലും അതിനില്ല, അത് പ്രകാശിക്കുന്നതിന്. സൂര്യൻ പ്രകാശിക്കുന്നതിന് ചന്ദ്രനെ ആശ്രയിക്കും, ഇല്ലല്ലോ. ഭൂമി ആശ്രയിക്കും, ഇല്ലല്ലോ. ശരിയാണ്, ചന്ദ്രനും ഭൂമിയല്ല അതിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നത്, ശരിയാണ്. അതിന്റെ പ്രകാശത്തിലാണ് ഇതിനെല്ലാം കാണുന്നത്, പക്ഷെ അത് ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട്, ബാഹ്യമായ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അതുപോലെ സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട് ഇതിന്റെ പ്രകാശത്തിന് ശബ്ദത്തിന്റെ ആവശ്യമുണ്ട്. ഒന്നിന്റെ ആവശ്യം ഇവിടെ പറഞ്ഞ നാമ രൂപ കർമ്മ ബന്ധ ജാതി ഗുണങ്ങൾ ഒന്നിന്റെ ആവശ്യം. അവിടെ ശബ്ദം കൂടാതെ പ്രകാശിക്കത്തില്ലെന്ന് പറയാൻ കഴിയും. ബാധാവതിയായി സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രകാശത്തെ, ഈ ബോധത്തെ നമ്മൾ ശബ്ദങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ ശബ്ദരഹിതമെന്നായ ഒന്നിന് ശബ്ദം കൊടുക്കുന്നു, അതാണ് ആ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത്. സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നു ശബ്ദത്തിലൂടെ. അതല്ല ഇത് നേതി നേതി എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ നിർദ്ദേശം. ഇത് സാക്ഷാത് പ്രകാശിക്കുന്നതായതുകൊണ്ട് എന്നത് ഇതിനെന്ത് വാക്കുപയോഗിച്ചാലും ശരി, സന്മാത്രം കേവല സത്, ചിന്മാത്രം കേവല ആനന്ദം, ചിത്ത് ആനന്ദമാത്രം കേവല ആനന്ദം, ഇതെല്ലാം പറഞ്ഞാലും ശരി. അവിടെ എത്ര ശബ്ദം ഉപയോഗിച്ചു? സന്മാത്രം സത്ത് മാത്രം കേവല സത്ത് മാത്രം, രണ്ടോ മൂന്നോ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ സ്വസ്വരൂപം പ്രകാശിക്കുന്ന ഈ ഒരു വാക്കിനെ ആശ്രയിച്ചിട്ടില്ല. ശരി, അർവെന്ന് പറയുന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിലൂടെയല്ലേ അറിവ് വെളിപ്പെടുന്നതല്ല. അറിവ് ആ ശബ്ദത്തിലൂടെയല്ല വെളിപ്പെട്ടത്. അല്ലെങ്കിൽ വേറെ ഏതെല്ലാം ഭാഷയിൽ എന്തെല്ലാം ശബ്ദങ്ങളുണ്ട്, ആ ഓരോ ശബ്ദത്തിലൂടെയും വെളിപ്പെട്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ ശബ്ദത്തിനൊരു പ്രാധാന്യമുണ്ട്. അറിവിന്റെ ഭാഷ ഏതെന്ന് വെച്ചാൽ എന്ത് പറയും? എന്താ ഭാഷ അറിവിന്റെ ഭാഷ? അറിവിനെന്താ ഭാഷയുള്ളത്? അറിവ് സ്വയം അറിവായി തന്നെ ഇരിക്കുന്നു. അറിവെന്ന് പറയുന്ന ശബ്ദം കൊണ്ട് അറിയപ്പെടുന്ന അല്ല അറിവ്. അറിവ് അറിവെന്ന് പറയുന്ന ശബ്ദത്തെ ആശ്രയിക്കുന്നുണ്ട്. അറിവെന്ന് പറയുന്ന ശബ്ദത്തെ ഇവിടെ ആരോപിക്കുകയാണ്. ഇത് അറിവാണോ? കൂട്ട് ആരോപിച്ചിട്ട് വ്യവഹരിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്. അതിനാണ് സുഹൃത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. അവിടെ ഒരു ആരോപവും നടക്കത്തില്ല, എന്നാൽ അറിവ് പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേതി നേതി എന്ന് പറയുന്നത്. സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നത് സ്വയം അപരോക്ഷ രൂപത്തിലിരിക്കുന്നു. എന്നാൽ അപരോക്ഷം എന്ന് പറയുന്ന വാക്കോ പ്രകാശം എന്ന വാക്കോ എല്ലാം ഈ അറിവിന്റെ ഗതിയാണ്. അറിവെന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഗതിയാണ്. ഒരു വാക്കിനും നിലനിൽക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ ഒരേ ഒരു ഉദാഹരണമേ ഉള്ളൂ, ഒരേ ഒരു ദൃഷ്ടാന്തമേ ഉള്ളൂ. സുഷുപ്തി ഈ ഒരു ശബ്ദങ്ങളെയും ആശ്രയിക്കാതെ താനിങ്ങനെ പ്രകാശിക്കുന്നു. മറ്റൊരു ദൃഷ്ടാന്തവും കിട്ടത്തില്ല. അവിടെ ഏതെങ്കിലും ഒരു വാക്ക് കടന്നു വന്നെങ്കിൽ അപ്പോൾ പറഞ്ഞില്ല ഉറങ്ങുന്നു, ഞാനത് അറിവായിട്ട് ഉറങ്ങുന്നു, ഞാൻ ബോധമായി ഉറങ്ങുന്നു, ഞാൻ ആത്മാവായി ഉറങ്ങുന്നു. ഏതെങ്കിലും ഒന്ന് കടന്നു വന്നെങ്കിൽ അപ്പോൾ പറഞ്ഞില്ല, കടന്നു വരുന്നില്ല. എന്നാൽ അതുണ്ടവിടെ. അതേ രൂപത്തിൽ തന്നെ ഈ ജാഗ്രതയിലും സ്വപ്നത്തിലും അല്ലാതെ നിൽക്കുന്നു. സുഹൃത്തിൽ ഏത് രൂപത്തിലാണോ നിന്നത് അതേ രൂപത്തിൽ, ഒരു മാറ്റവും കൂടാതെ. അതുകൊണ്ടാണ് അതിനെ തുരിയൻ എന്ന് പറയുന്നത്. മൂന്നിൽ നിന്നും വിലക്ഷണം എന്നുള്ള കാണിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നും വിലക്ഷണമാണ്. എന്തുകൊണ്ട്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും അവിടെ അറിവെന്നുള്ള ശബ്ദത്തെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് അറിവിന് വിഷയമായ ഒന്നല്ല. ഇനി സുഷുപ്തിയിലോ അവിടെ ശബ്ദമില്ല. പക്ഷേ ജാഗ്രതത്തിൽ ആ സുഷുപ്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും അവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് അറിവാണ്. ഇത്ര ശബ്ദങ്ങളെ ആശ്രയിക്കുന്നു. അപ്പൊ ഈ മൂന്നിൽ നിന്നും, മൂന്ന് തരത്തിലുള്ള ജാഗ്രത സ്വപ്ന സുഷുപ്തി ആരോപണങ്ങളിൽ നിന്നും വിലക്ഷണനായിരിക്കുന്നവൻ, അവിടെ ശബ്ദത്തിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞു വരുന്നു. അറിവെന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആവശ്യമില്ല. അറിവ്, ബോധം, സത്ത, ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങളുടെ വാച്യ അർത്ഥമല്ലാതെ എല്ലാ ശബ്ദങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ഒരു സ്ഥലത്തേക്ക്. ആ നിരുപാധികമായിരിക്കുന്ന ആ തത്വത്തിലേക്ക്, സുഷുപ്തി സ്ഥിതിയിലേക്ക്. അവിടെ എല്ലാവരും പിന്മാങ്ങണം, ആർക്കും അവിടെ ചെന്നൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. അത് കാലദേശഭേദങ്ങളില്ലാതെ, അവസ്ഥാഭേദങ്ങളില്ലാതെ ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ എങ്ങനെ എങ്ങനെയെല്ലാം അതിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാലും അവിടെ അവിടെയെല്ലാം ശബ്ദം കടന്നു വരും. ശബ്ദത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യമല്ല. അതെ നേതി നേതി, ഈ ശബ്ദം തന്നെ വന്നില്ലേ, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറയുന്ന ശബ്ദം വരും. അതിന്റെ ഒരു വിശേഷതയാണ്. അതുകൊണ്ടതിനെ ശരിക്കും നിഷേധദ്വാരത്തിൽ നിഷേധ രൂപത്തിലൂടെ മാത്രമേ ഇതിനെ ബോധിപ്പിക്കാൻ കഴിയൂ. സത്യജ്ഞാനം അനന്തം തുടങ്ങി വിധി രൂപത്തിൽ ബോധിപ്പിക്കുന്നതോ അവിടെ ഒന്ന് മനസ്സിലാക്കണം. എന്താണോ സത്യം ജ്ഞാനം അനന്തം തുടങ്ങിയ ശബ്ദങ്ങളെ നമ്മളവിടെ ആരോപിച്ചതാണ്. എന്നിട്ട് ആരോപിതമായ ശബ്ദങ്ങളുടെ താല്പര്യമായിട്ട് ഇതിനെ ഗ്രഹിക്കണം. ലക്ഷ്യമൊന്നും പറയാം, താല്പര്യമൊന്നും പറയാം, പക്ഷെ അവിടെ ശബ്ദം ആരോപിതമാണ്. ഇവിടെ ശബ്ദമേ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ആരോപണങ്ങളൊന്നുമില്ല. ഈ തത്വത്തെ പ്രകാശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ശബ്ദം ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാ തത്വം പ്രകാശിപ്പിക്കുന്നുണ്ട്. ശബ്ദം ഉപയോഗിക്കുന്നത് ശരിയാണ്, പക്ഷെ ശബ്ദം ഉപയോഗിക്കുന്നവനറിയാം എന്താണോ ഇത്, ഇത് ഈ തത്വം ഈ ശബ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നതല്ല. ശരി, എന്നാ പിന്നെ സത്വ ചിത്വ ആനന്ദം ഈ ശബ്ദങ്ങൾ തന്നെ എന്തിനു ഉപയോഗിക്കുന്നു? ഏത് ശബ്ദം ഉപയോഗിച്ചോളി ഉപയോഗിക്കാം. അനന്തനാമവും ഇതിന്റെ നാമവുമാണ്, ഏത് ശബ്ദം ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. ഏത് വേണോ ഇതിനെ ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ മുൻ ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തത്. മൂർത്ത അമൂർത്തങ്ങളെല്ലാം ഇതിന്റെ തന്നെ രൂപമാണ്. അപ്പോൾ മൂർത്തമെന്നോ അമൂർത്തമെന്നോ ഏത് ശബ്ദം വേണോ ഉപയോഗിക്കാം. പക്ഷെ സത്ത് ചിത്ത് ആനന്ദം എന്ന അനുഭവമില്ലേ, ഈ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് സ്വയം അറിയാം ആനന്ദം അതൊരനുഭവമാണ്, സത്ത് ഉണ്മ അതൊരനുഭവമാണ്, അറിവ് ഇതൊരനുഭവമാണ്. ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. നോക്കുക, എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ശബ്ദമാണോ വസ്തു? പുസ്തകം, ഈ പുസ്തകം എന്റെ ഒരു അനുഭവമാണ്, സ്വന്തം പ്രത്യക്ഷമായ അനുഭവം. ഞാൻ ഉപയോഗിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് ശബ്ദമാണോ ഈ വസ്തു? ശബ്ദം എന്ന് പറയുന്നത് എന്താ? വാഗീന്ദ്രിയത്തിൽ നിന്ന് പൊങ്ങി വായുവിൽ വിലയിച്ചു പോകുന്നു. അതുപോലെയാണോ ഈ പുസ്തകം എന്ന് പറയുന്ന വസ്തു? എന്റെ വാഗീന്ദ്രിയത്തിൽ നിന്നുണ്ടായി ആകാശത്ത് വിലയിക്കുന്നതാണോ? അല്ല. വസ്തു വേറെയാണ്, അതിന് ശബ്ദത്തെ ഉപയോഗിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ആനന്ദം സത്ത് ഉണ്മ ഇതൊക്കെ വേറെയാണ്, അത് വസ്തു. അതിൽ ഈ ശബ്ദത്തെ ഉപയോഗിക്കുന്നു. എന്ത് ശബ്ദം? ആനന്ദം, അറിവ്, ഉണ്മ. അതിൽ ആരോപിക്കുകയാണ് ശബ്ദങ്ങൾ. ആരോപിക്കുന്നതിനെല്ലാം നിഷേധിക്കേണ്ടി വരും. രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചാൽ നിഷേധിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, വസ്തു ശബ്ദമല്ല. പിന്നെ എന്തിനാ ശബ്ദം ഉപയോഗിക്കുന്നത്? അത് പരിചയിച്ചു പോയി. ഇവിടെ പുസ്തകം എന്നുള്ള ഒരു ശബ്ദം ഉപയോഗിക്കുന്നു, പരിചയിച്ചു പോയതുകൊണ്ട്. പക്ഷെ ഈ വസ്തുവിനെ അറിയുന്ന എല്ലാവരും ഈ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഭാഷയിലും ഓരോ ശബ്ദമാണ്, ഒരു ശബ്ദമല്ലല്ലോ ഉപയോഗിക്കുന്നു. അവന് സച്ചിദാനന്ദം അവിടെയും പല ഭാഷയിൽ പല ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങളെല്ലാം ബാധിക്കപ്പെടുന്നു. മലയാളത്തിൽ ഒരു പറയുമ്പോൾ വേറൊരു ഭാഷയിൽ മറ്റൊന്ന് പറയുമ്പോൾ ഇത് ബാധിച്ചില്ലേ അവിടെ, ഇത് പിന്നെ അവിടെ ഉണ്ടോ, മറ്റൊരാളിനെ സംബന്ധിച്ച് ഈ ഭാഷയുണ്ടോ? ബാധിച്ചു പോകുന്നത് സത്യമാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്ന ഈ ശബ്ദം, ഈ ശബ്ദം സത്യമല്ല. ഏത് ശബ്ദത്തിലും പറയാതെ അതുകൊണ്ടിത് ശബ്ദത്തിന് വിഷയമല്ല. പിന്നെ ചിലടത്ത് പറയുന്നതാണ് ശബ്ദവും അർത്ഥവും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറയും. അങ്ങനെ പറയും. അത് ഏത് അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്? സമുദ്രത്തിൽ നിന്നും തിരയെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എല്ലാം ഒരു ചൈതന്യം എന്നുള്ള നിലയ്ക്ക് ആ ചൈതന്യത്തിൽ സർവവും ആരോപിതമാണ്. ആരോപിതമായിരിക്കുന്നതിന് അതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. എല്ലാം അത് തന്നെ ആ അർത്ഥം. മറിച്ച് ശബ്ദാർത്ഥ ബന്ധത്തിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ശബ്ദവും അതിന്റെ അർത്ഥവും എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് ശബ്ദമില്ല, അറിവ്, ആനന്ദം, സത്യമെന്നെല്ലാം പറയുന്നത് വെറും കൽപ്പിതമാണ്. ഈ സത്യം ഇതിനതുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇതിനെ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് ശേഷിക്കുന്നത് അവിടെ ശബ്ദത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ജാഗ്രതയിൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? ജാഗ്രതയിൽ എപ്പോഴും അറിവ് ശബ്ദത്തെ ആശ്രയിക്കുന്നു. അതിനെ നമ്മൾ പറയുന്നത് ശ്രവണം. ശബ്ദം കൊണ്ട് ബോധമുണ്ടായി എന്ന് പറയും. എപ്പോഴും ശബ്ദം ആശ്രയിക്കുന്നു, ശബ്ദത്തെ ആശ്രയിക്കുന്നു അറിവ്. ജാഗ്രത സ്വപ്നങ്ങളിൽ അങ്ങനെയാണ്. ഇവിടെ പറയുന്ന എന്താണ്? അതിന്റെ പരമാർത്ഥ സ്വരൂപം, സത്യത്തിന്റെ സത്യം. ഇതെല്ലാം സത്യമായി സ്വീകരിച്ചാൽ പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. ഇതെല്ലാം സത്യം തന്നെ. ഇവിടെ അങ്ങനെയല്ല. ആ സത്യത്തിന്റെ സത്യം, നിരുപാധികമായ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നു. അതിന് ശബ്ദം എത്രമാത്രം സഹായിക്കുമെന്ന് ചിന്തിക്കുകയാണ്. അവൾ പറയുന്നു ഇല്ല, ശബ്ദത്തിന് അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ സാധാരണ രീതിയിൽ പോലും നമ്മൾ ശബ്ദത്തിലൂടെ വസ്തുവിനെ ഗ്രഹിക്കുമ്പോൾ, വസ്തുവിനെ എപ്പോഴാണോ ഗ്രഹിക്കുന്നത് അപ്പോൾ ശബ്ദത്തിന് വിടുക. ഗോ എന്നുള്ളൊരു ശബ്ദം പറഞ്ഞു, അതിന്റെ അർത്ഥമായ വസ്തുവിനെ ഗ്രഹിച്ചു. വസ്തു എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് പിന്നെ അവിടെ ശബ്ദത്തിനൊരു ആവശ്യമില്ല. ശബ്ദത്തിന് വിട്ടു, പിന്നെ വസ്തുവാണ്. വസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്. വ്യവഹാരത്തിൽ വസ്തുവാണ് ഉപയോഗിക്കുന്നത്, ശബ്ദമല്ല. എന്നാലിവിടെ ശബ്ദത്തിന്റെ സഹായം വേണ്ടി വരുന്നു. ആ ശബ്ദത്തെ പറയുന്നത് ആരോപിതമാണ്, ആരോപിതമായ ശബ്ദമാണ്. അല്ലെങ്കിൽ പറയാൻ എന്താണോ, ഇതെല്ലാം ആ സത്യം തന്നെ. ഇവിടെ അധിഷ്ഠാനം, ആരോപം എന്നൊന്നും ധരിക്കാനില്ല. ഒരേ ഒരു സത്യം തന്നെ. അപ്പോ ആ തത്വത്തിന്റെ സ്വരൂപത്തെ പരമാർത്ഥം എന്നുകൂടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സത്യത്തിന്റെ സത്യം, പരമാർത്ഥം. പരമാർത്ഥത്തെ ബോധിക്കാൻ ശബ്ദങ്ങളില്ല, എന്നാൽ അത് സദാ ബോധിച്ചുകൊണ്ടിരിക്കുന്നു. നേതി നേതീതി നിർദ്ദേശ, നേതി നേതി എന്ന് പറയുന്നു. ഇതം ചെന്നകാരദ്വയം വീപ്സ വ്യാപ്തിയർത്ഥം. നേതി എന്ന് ഒരുവണ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ നേതി നേതി എന്ന് പറയുന്നത്? അതിന്റെ വ്യാപ്തിയെ, ആവൃത്തി കാണിക്കാൻ വേണ്ടി. എത്ര കാലം ചിന്തിച്ചാലും ശരി, ഏതുവരെ ചിന്തിച്ചാലും ശരി, എത്ര വ്യാപകമായി ചിന്തിച്ചാലും ശരി, നേത്തി നേതി സർവത്തെ നിഷേധിക്കേണ്ടി വരും. ബാധാവധിയായിട്ട് ഇതിനെ പറ്റുമോ? നിഷേധിച്ചാൽ ശേഷിക്കുന്നത് രജ്ജു സർപ്പ ദൃഷ്ടാന്തത്തിൽ പറയാം. സർപ്പത്തെ കാണുന്നു, സർപ്പത്തെ നിഷേധിച്ചു കയറിനെ കാണുന്നു. അസോ സർപ്പം എവിടെ ഇല്ലല്ലോ, കയറല്ലേ ഉള്ളൂ. എന്തിന് സർപ്പം എന്നുള്ള പ്രതീതി ഉണ്ടായി, പ്രതീതി മാറി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ബാധ അവധി. സർപ്പത്തെ നിഷേധിച്ചപ്പോൾ അവശേഷിച്ചത്, അതിനാണ് ബാധാവധി എന്ന് പറഞ്ഞത്. ശരി, ഇനി അതിന് സർപ്പം എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെ അവിടെ സർപ്പശബ്ദത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് അവിടെ ശേഷിച്ചത് നാമവും രൂപവും എല്ലാം ഉള്ള ഒരു വസ്തുവാണ്. ഇവിടെ ജാഗ്രത സ്വപ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് നാമരൂപരഹിതമായ ഒരു വസ്തു. പക്ഷെ അതിനെ വ്യവഹരിക്കണമെങ്കിൽ, പറയണമെങ്കിൽ സുഹൃത്തിൽ ഇത് വ്യവഹരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ശബ്ദം ഉപയോഗിച്ചില്ല. ജാഗ്രതയിൽ വരുമ്പോൾ അതിനെ വ്യവഹരിക്കുന്നു. അവരുടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. ആ ശബ്ദം ആരോപിതമാണ്, പരമാർത്ഥമല്ല. ആ ശബ്ദമാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അല്ല, സച്ചിദാനന്ദം എന്ന് പറയുന്നത് തത്വത്തിന്റെ പേരല്ല, രാമനും കൃഷ്ണനും എന്ന് പറയുന്നത് പോലെ. അങ്ങനെ സർവത്തെയും നിഷേധിക്കുന്നതിന് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി നേതി നേതി എന്ന് പറയുന്നു. അപ്പൊ വിധിമുഖമായി ഇതിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, വിധിമുഖമായി ബോധിക്കുക എന്ന് പറയാൻ നേരിട്ട് ശബ്ദത്തിലൂടെ, സച്ചിദാനന്ദം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ, നിഷേധം കൂടാതെ അവിടെ മനസ്സിലാക്കണം. അവിടെ ആശ്രയിക്കുന്നത് കൽപ്പിതമായ ശബ്ദങ്ങളെ. നിഷേധം മുഖേന ബോധിപ്പിക്കുന്നു മനസ്സിലാക്കണം. ബാധാവധി, ആ കൽപ്പിതമായ ശബ്ദങ്ങളിൽ നിഷേധിക്കുന്നു ശേഷിക്കുന്നത്, അത് മനസ്സിലാക്കണം. സുഷുപ്തിയെ കുറിച്ച് നിൽക്കുന്നു വിധി മുഖേനയുള്ള മനസ്സിലാക്കാൻ ജാഗ്രത. രണ്ടു തരത്തിലും തത്വത്തെ ഗ്രഹിക്കും. യദ്യത് പ്രാപ്തം തത്വം നിഷിദ്ധിതേ, എന്തെല്ലാം പ്രാപ്തമാകുന്നു എല്ലാത്തിനെയും നിഷേധിക്കുന്നു. നിഷേധിക്കാൻ കഴിയാത്ത താനൊഴികെ ബാക്കിയെല്ലാം നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഈ ആത്മ, ഈ തത്വം, ഇതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, തന്നെ നിഷേധിക്കാൻ വയ്യ. ശബ്ദത്തെ നിഷേധിക്കുക, രൂപത്തെ നിഷേധിക്കുക, എല്ലാം നിഷേധിക്കാം. നിഷേധിക്കുന്നവനെ നിഷേധിക്കാൻ വയ്യ. ആര് നിഷേധിക്കും? താൻ ശേഷിക്കുന്നു. ഇതെല്ലാം നിഷേധിച്ച സുഹൃത്തിയിലും താൻ ശേഷിച്ചിരുന്നു. ഒരു ശബ്ദത്തെയും ഒന്നിനെ ആശ്രയിക്കുക, അതാണ് ഇതിന്റെ പരമാർത്ഥ രൂപം. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നു? ഇല്ലെങ്കിൽ ധരിച്ചു പോവും ഈ കാണുന്ന ഈ നാമരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ധരിക്കുന്നുണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ നാമരൂപങ്ങളാണ് ബ്രഹ്മം എന്ന് ശ്രുതി എന്തിനു ബോധിപ്പിക്കണം? നേരിട്ട് ബോധിക്കല്ലേ, ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ വേദം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്? അജ്ഞാതമായ അർത്ഥത്തെയാണ് വേദം ബോധിപ്പിക്കുന്നത് എന്നാണ്. പ്രത്യക്ഷസിദ്ധമായ കാര്യത്തെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, സ്വയം അറിയുന്നു. അതറിയുന്നതിനുള്ള ക്ഷമത ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും എല്ലാം ഉണ്ട്. വേദം ബോധിപ്പിക്കുമ്പോൾ അതിനെന്തോ വിശേഷതയുണ്ട്. ഈ കാണുന്നതൊക്കെ പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയല്ല, ഈ കാണുന്നതും പരമാർത്ഥം എന്ന് പറയാം. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഈ കാണുന്നതെല്ലാം നിഷേധിച്ചാലും ബാധാവധിയായി നിഷേധിക്കുന്നവനായി ശേഷിക്കുന്നത്. അവാങ്മനോ ഗോചരം, അതിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രാപ്തമായ സർവത്തെയും നിഷേധിക്കുന്നു. തഥാച സതി ആ നിർദ്ദിഷ്ടാശങ്ക ബ്രഹ്മണ പരിഹൃത ഭവതി. അങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ എങ്ങനെ ബോധിപ്പിക്കാൻ പറ്റും, ബ്രഹ്മത്തെ എങ്ങനെ ഉപദേശിക്കാൻ പറ്റും, വേദം എങ്ങനെ ഉപദേശിക്കും. കാരണം നിങ്ങൾ എന്ന് പറയുന്ന എന്താണ്, അത് ശബ്ദത്തിന് വിഷയമല്ല. അത് പറയുമ്പം തന്നെ മനസ്സിലാക്കുക, ശബ്ദത്തിന് വിഷയമല്ല, അത് ശരിയാ. പക്ഷെ ആരോപിതമായ ശബ്ദത്തിലൂടെ അതിനെ ബോധിപ്പിക്കാം, സത്യമായ ശബ്ദത്തിലൂടെ അല്ല. ആരോപിതമായ ശബ്ദത്തിലൂടെ ബോധിക്കുന്നുണ്ടാണല്ലോ പറയുന്നത്, ഞാൻ സച്ചിദാനന്ദമാണ്, ജീവപരേകത്വമാണ്. ബോധിക്കാൻ വയ്യെന്നല്ല, അനിർദ്ദിഷ്ടാശങ്ക. ഇതിനെ ശബ്ദത്തിലൂടെ ബോധിക്കാൻ പറ്റില്ല എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. ആരോപിതമായ ശബ്ദത്തിലൂടെ ബോധിക്കാം, അല്ലെങ്കിൽ ബാധ അവധിയായി അതിനെ ബോധിക്കാം. നിഷേധിച്ച ശേഷിക്കുന്നത് അങ്ങനെ ബോധിക്കാം. എന്നുവെച്ചാൽ ഇത് അജ്ഞാതം, അജ്ഞേയം, അപ്രസിദ്ധം അങ്ങനെയല്ല. ഇത് ഇത് സർവസിദ്ധമാണ്, ഇത് അപ്രമേയം എന്ന് പറയും. ഒരു പ്രമാണത്തിന് സിദ്ധമല്ല, തിരിച്ചും പറയാം എന്താണ്, സർവപ്രമാണസിദ്ധമാണ്. സത്യമായ പ്രമാണങ്ങളിലൂടെ അല്ല ഇതിനെ ഗ്രഹിക്കുന്നത്, കൽപ്പിതമായ പ്രമാണങ്ങളിലൂടെ ഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് സർവപ്രമാണസിദ്ധമാണ്. ഇത് പ്രമേയവുമാണ്, അപ്രമേയവുമാണ്, രണ്ടു തരത്തിലും പറയാം. പക്ഷേ ബാധാവധി എന്നൊന്ന് ശേഷിച്ചില്ലെങ്കിൽ പിന്നെ എത്തിച്ചേർന്നത് ശൂന്യതയിലായിരിക്കും. ശൂന്യതയല്ല, ശൂന്യതയിൽ നിന്നല്ല താൻ ജാഗ്രതയിലേക്ക് പോകുന്നത്, ശൂന്യതയിൽ നിന്നല്ല താൻ സ്വപ്നത്തിലേക്ക് പോകുന്നത്. അവിടെ ശേഷിച്ചത് അതുകൊണ്ട് അനിർദ്ദിഷ്ടാശങ്ക, ഒരിക്കലും നിർദ്ദേശിക്കാൻ കഴിയത്തില്ല, നിർദ്ദേശിച്ചിട്ടില്ല, വാക്കിന് വിഷയമല്ല എന്ന് പറയുമ്പോൾ തന്നെ ആശങ്കയും പരിഹരിച്ചിരിക്കുന്നു. അതല്ലേ ചിലടത്ത് പറയുന്നത്, എല്ലാ വാക്കുകളും ഇതിനെ തന്നെ ബോധിപ്പിക്കുന്നു. അതെന്താ, ഒരു ഭാഗം മാത്രം ഗ്രഹിക്കരുത്, രണ്ടും ഗ്രഹിക്കണം. ആണ് പറയുന്നത് വിധി മുഖേന നിഷേധ മുഖേന, രണ്ടും ഗ്രഹിക്കും. ശബ്ദം ഇതിനെ ബോധിപ്പിക്കുന്നില്ല, എല്ലാ ശബ്ദവും ബോധിപ്പിക്കുന്നുണ്ട്. ഇത് അപ്രമേയമായിരിക്കുന്നു, എന്നാൽ എല്ലാ പ്രമാണങ്ങളും ബോധിപ്പിക്കുന്നു. എന്റെ പേരത്ത് പറയുന്നത് പ്രതിബോധ വിദിതം. ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവിലൊന്നും ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഈ ലോകത്തെ അറിയുന്ന ഈ അറിവിലെല്ലാം ഇത് തന്നെയാണ് പ്രകാശിക്കുന്നത്. ഏത് രീതിയിലായാലും ശരി, ഈ സത്യത്തിന്റെ പ്രകാശനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. അറിവിന്റെ പ്രകാശനം അത് സ്വതേ സംഭവിക്കുന്നതാണ്, അതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് നേതി നേതി ആ രീതിയിൽ ഇതിനെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് അനിർദ്ദിഷ്ടാശങ്ക ബ്രഹ്മത്തെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. നേതി നേതി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നേതി നേതി പ്രാപ്തസ്യ വീക്ഷാബലാൽ പ്രാപ്തസ്യ സർവവിഷയസ്യ നിഷേധം. അതിന്റെ പ്രയോജനം പ്രാപ്തമായ സർവവിഷയങ്ങളെയും നിഷേധിക്കും. കാരണം സത്യത്തിൽ നിന്നാൽ പോലെ സത്യത്തിന്റെ സത്യത്തിലെത്തി, അപ്പോ സത്യം തന്നെയാണ്, ആ സത്യത്തിന്റെ സത്യമാണ് ഇവിടെ സത്യമായിരിക്കുന്നത്, മൂർത്ത അമൂർത്തമായിരിക്കുന്നു. അതുകൊണ്ടെല്ലാം അത് തന്നെ. രണ്ടു തരത്തിൽ പറയുന്നത് തമ്മിൽ വ്യത്യാസമില്ല, ആത്യന്തികമായ വ്യത്യാസമില്ല. അദ്വൈതത്തിൽ സത്യം മിഥ്യ എന്ന് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് നിന്നെ ശബ്ദം വേണമെന്ന് വാശി പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാശി പഠിക്കണമെങ്കിൽ പറയുക സച്ചിദാനന്ദം, അല്ലെങ്കിൽ പറയാം എല്ലാ ശബ്ദവും അതിനെ തന്നെ ബോധിപ്പിക്കുന്നത്. അന്യഥാ ഹി നകാരദ്വയേന പ്രകൃതദ്വയ പ്രതിഷേധേ ഇതന്യ പ്രകൃത പ്രാപ്തി പ്രതിഷിദ്ധ ദ്വയാ ബ്രഹ്മ തന്ന നിർദ്ദിഷ്ടം കീദൃശന്തു ഖലു ഇത്യാശങ്ക നിവർത്തിഷ്യത്തെ. തഥാച അനർത്ഥകസ്ഥ സന്നിർദ്ദേശ പുരുഷസ്യ വിവിധശായ അനിവർത്തകത്വ. വിവിധശ സഹജമായി വരുന്നതാണ്, അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല, അറിയുന്നതിനുള്ള ആഗ്രഹം. ഏതിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, നീ എന്തിനായി ബ്രഹ്മത്തെ അന്വേഷിക്കുന്നു, ഈ ലോകത്തെല്ലാത്തിനും അന്വേഷിക്കുന്നത് എങ്ങനെ, ജിജ്ഞാസ തനിയെ ഉണ്ടാകും. ആ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണോ, അറിയുന്നതിനുള്ള ആഗ്രഹം, അത് അറിവാണ്. അറിവിന്റെ തന്നെ ഒരു സ്ഫുരണമാണ്. എന്തിനാ നിലനിൽക്കുന്നത്? അറിയാൻ വേണ്ടി തന്നെ. ഈ ലോകത്തിലെ ഓരോ വിഷയങ്ങളെയും അറിയുന്നതിനുള്ള ജിജ്ഞാസ എങ്ങനെയാണ് സഹജമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതൊരുപക്ഷെ ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ചാകാം. പുക കാണുമ്പോൾ തീയുണ്ടോ എന്നുള്ള ജിജ്ഞാസ ഉണ്ടാകും. അതുപോലെ നിമിത്തങ്ങളെ ആശ്രയിച്ചാകാം. സഹജമായി വന്നിരിക്കാം. ഏതായാലും ജിജ്ഞാസ സർവ്വവിഷയങ്ങളിലുണ്ട്. മനുഷ്യൻ സർവ്വവിഷയങ്ങളിലുണ്ടെങ്കിൽ അറിവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസയുണ്ടാകും. അറിവ് അന്നുമ്പോരോടത്ത് ചർച്ച ചെയ്തു. ഈ അറിവ് തന്നെ തന്നെ അറിയുന്നതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണിതെല്ലാം എന്ന് മുമ്പൊരു ഭാഗത്ത് വന്നു ഭാഷ്യത്തിൽ. സ്വയം അറിയുന്നതിനുള്ള ഒരു ജിജ്ഞാസ നിരന്തരം നടക്കുന്നു. ആ ജിജ്ഞാസയോടൊപ്പം തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടുമിരിക്കുന്നു. അത് തന്നെ അറിയുമ്പോൾ അത് നാമരൂപാത്മകമായി അറിയുന്നു, മൂർത്താമൂർത്തമായി അറിയുന്നു. അതാണ് ഒരു ഭാഗത്ത് ചർച്ച ചെയ്തത്. അങ്ങനെ അറിയുന്നു. ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞാൽ ഉടൻ ജിജ്ഞാസ ശമിക്കുന്നു. നാമരൂപാത്മകമായി അറിഞ്ഞാലും മതി. ഇന്ന ആൾ ഇന്നാരാണ്, ആത്മാവെന്നറിയില്ല, ഇത് രാമനാണ് കൃഷ്ണനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജിജ്ഞാസ ശമിക്കുന്നു. പക്ഷെ ആ ജിജ്ഞാസയുടെ ആത്യന്തികമായ ശമനം വരുന്നില്ല. വിദുഷയുടെ നിവൃത്തി സംഭവിക്കുന്നില്ല. അപ്പൊ ഈ അറിവുകളെല്ലാം ഈ വിദുഷയുടെ നിവർത്തകമല്ല, അറിയുന്നതിനുള്ള ആഗ്രഹത്തിന്റെ നിവർത്തകമായി വരുന്നത് ഈ അറിവിനെ അറിയുമ്പോഴാണ്, നിജസ്ഥിതി ബോധ്യപ്പെടുമ്പോഴാണ് അറിവ്. സ്വയം തന്റെ സ്ഥിതി എന്താണ്, അവിടെ ജിജ്ഞാസ ഉപശമം അത് സംഭവിക്കുന്നു. അതിനുവേണ്ടിയിട്ട് ആ ജിജ്ഞാസയെ ഉപശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഇങ്ങനെ രണ്ടു തരത്തിൽ ബോധിപ്പിക്കുന്നു എന്നാണ്, ഒന്ന് വിധിമുഖത്തിലും മറ്റൊന്ന് നിഷേധമുഖത്തിലും. രണ്ടു തരത്തിലും ബോധിക്കാം. ആ പുരുഷന്റെ വിവിധശ അറിയുന്നതിനുള്ള ആഗ്രഹം അത് ഇത് ബഹിർമുഖമായിട്ടാണെങ്കിൽ അതൊരിക്കലും തീരുന്നില്ല. ഒരു ജിജ്ഞാസ അവസാനിച്ചാൽ അടുത്ത ജിജ്ഞാസ ഉണ്ടാകും, അങ്ങനെ വരുന്നു. ആ ജിജ്ഞാസ സ്വരൂപത്തിലേക്കാണെങ്കിലോ, സ്വസ്വരൂപം അവിടെയാണെങ്കിൽ ശ്രുതി നിർദ്ദേശിക്കുന്നു. ആ ഗ്രഹണത്തിൽ എന്ത് ചെയ്യുന്നു, അവിടെ ജിജ്ഞാസ അവസാനിക്കുന്നു. അപ്പൊ ജ്ഞാനം എങ്ങനെ ഉണ്ടാവണം, അത് വിധി മുഖേനയായാലും ശരി, നിഷേധ മുഖേനയായാലും ശരി, ജിജ്ഞാസയെ നിവർത്തിപ്പിക്കത്തകരുമില്ലായിരിക്കും. അവിടെ നിശ്ചിന്തനാകുന്നു. അവിടെയെന്ന് പറയുന്ന കൃതകൃത്യത മുക്തി എന്നെല്ലാം പറയുന്ന അതാണ്. അല്ലെങ്കിൽ മനസ്സ് ഈ അറിവിങ്ങനെ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ തിരിവ് തന്നെയാണ് പ്രപഞ്ചാനുഭവം, ആ കറക്കം തന്നെ. അതിനപ്പുറം പ്രപഞ്ചാനുഭവം എന്ന് പറയുന്ന ഒന്നില്ല. താത്കാലികമായ ശമനം വരുന്നു, സമ്പൂർണമായ ശമനം വരുന്നു. ഇവിടെ ശ്രുതി ആ ജിജ്ഞാസയെ പൂർണ്ണമായും നിവർത്തിപ്പിക്കുകയും നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. അന്യതായി നഗാരദ്വയന പ്രകൃതദ്വയ പ്രതിഷേധത്തെ അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ കാരണം. ജിജ്ഞാസ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ശമനം വരുന്നു വീണ്ടും തുടരുന്നു, ശമനം വരുന്നു വീണ്ടും തുടരുന്നു. ഇതാണ് ഈ സൃഷ്ടി അനുഭവം. ധനാദിയായി ജീവൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനത് നേതി നേതി എന്ന് ആവർത്തിച്ചു എന്നാണ്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർവജിജ്ഞാസ നിവൃത്തി അതിവിടെ വരണം. അങ്ങനെ സർവജിജ്ഞാസയ്ക്ക് നിവൃത്തി വരും. ഒരു സംശയം വന്നു, അതിന് പരിഹാരം വന്നു. മറ്റൊരു സംശയം വന്നു, അതിന് പരിഹാരം വന്നു. അല്ല, സർവജിജ്ഞാസ നിവൃത്തി എങ്ങനെ ഒറ്റയടിക്ക് സംഭവിക്കും? ആ തത്വഗ്രഹണത്തിന് അത് സംഭവിക്കുന്നു. തത്വത്തെ സംബന്ധിച്ചുള്ള സർവജിജ്ഞാസകൾ നിവർത്തിക്കുന്നു. പിന്നീട് മറ്റ് ജിജ്ഞാസകൾ തത്വരഹിതമാണ്. അത് നിലനിൽക്കുന്നോ നിലനിൽക്കുന്നില്ലയോ അതിന് യാതൊരു പ്രസക്തിയും ഉള്ളതല്ല. അല്ല, ജിജ്ഞാസ തത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. തത്വത്തെ അറിഞ്ഞപ്പോൾ ആ ജിജ്ഞാസ തീർന്നു. പിന്നെ വീണ്ടും ജിജ്ഞാസ ഉണ്ടോ ഇല്ലയോ അതിന് യാതൊരു പ്രസക്തിയില്ല. അതിനാണ് ഇവിടെ ആ വ്യാപ്തി ആവർത്തിക്കുന്നത്. സമ്പൂർണ്ണ ജിജ്ഞാസ നിവൃത്തി അത് സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തത്വത്തിൽ എന്നുവെച്ചാൽ തത്വഗ്രഹണത്തിൽ വിശദീകരിക്കുന്നു.